അതായത് തർക്കം ശരിയാണോന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൗതികമായ അറിവ് ശരിയായിരിക്കും. എന്നാലും തർക്കം ശരിയാവും. എന്നുവെച്ചാൽ ഭൗതികമായ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതായിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ പറയുന്നു പുക കാണുന്നു തീ കാണുന്നു. അപ്പോൾ പുകയോടടുത്തൊക്കെ തീയുണ്ടെന്ന് പറയുന്നൊരു ഭൗതിക യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഭൗതിക യാഥാർത്ഥ്യങ്ങളെന്ന് പറയുന്നത് പൊരുത്തപ്പെടുന്നതാണ്. അങ്ങനെ ഉള്ളത് മാത്രമേ തർക്കം പ്രയോഗിക്കാൻ പറ്റൂ. തർക്കം എന്ന് വെച്ചാൽ അനുമാനവും തർക്കവും. അത് അങ്ങനെയുള്ളിടത്തെ പ്രയോഗിക്കുക. അങ്ങനെ അല്ലാത്തടത്ത് നമ്മൾ തർക്കം പ്രയോഗിച്ചു കഴിഞ്ഞാൽ തീരുമാനമാകത്തില്ല ഒരിടത്ത്. തർക്കിക്കാം, പക്ഷെ ഒരിക്കലും തീരുമാനമാകത്തില്ല. അപ്പം നമ്മൾ തത്വചിന്തയിൽ നമ്മൾ ഉപയോഗിക്കുന്ന തർക്കമാണ്. പക്ഷെ അത് ഭൗതികമായ നിയമങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതാണ് അതിനുദാഹരണങ്ങൾ. ഇത് പുകയുണ്ടെന്ന് വെച്ചാൽ തീയും കാണും. അപ്പോൾ പുക കണ്ടാൽ നമുക്ക് തീയുണ്ടെന്ന് പറയാൻ പറ്റും. കാരണം അതൊരു ഭൗതിക നിയമത്തിന് വിധേയമാണ്. അപ്പോൾ തർക്കത്തിലൂടെ അത് സമർത്ഥിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഭൗതികമായ നിയമം അല്ലാത്ത ഉപയോഗിച്ച് അത് തർക്കവും അനുമാനവും വ്യത്യാസമുണ്ട്. അനുമാനവും തർക്കവും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നണ പിടിച്ചത്. നണ നിങ്ങൾ പഠിച്ചില്ലേ? തർക്കം എന്താണ്? അതാണ് തർക്കം. എന്താണ് തർക്കം? അല്ലെങ്കിൽ ഇന്ന് പഠിക്കും ആഹാരി ഞാനൊന്നു. അപ്പോൾ അത് പൊതുവെ തർക്കം എന്ന് പറയുമ്പോൾ അനുമാനത്തിന് പറയും. അപ്പോൾ ഈ അനുമാനത്തിന് സഹായിക്കുന്നതാണ് തർക്കം. അപ്പോൾ തർക്കത്തെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം ഇതാണ്. അനുമാനത്തിന് തർക്കം എന്ന് പറയും. തർക്കിന്റെ തർക്കം എന്നും പറയും. അത് പദാർത്ഥങ്ങളെ പറയും. അപ്പോൾ അവിടെ ഈ ഇതുമായിട്ട് യോജിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ തർക്കം കൊണ്ട് ഒരിടത്തും നമ്മൾ എത്തത്തില്ല. അനുദാഹരണമാണ് ഈശ്വരനെ സമർത്ഥിക്കാൻ വേണ്ടി തർക്കം ഉപയോഗിക്കുന്നു. ഈശ്വരനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് തർക്കം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു തീരുമാനത്തിൽ എത്തത്തില്ല. ഇന്ന് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുമില്ല. എന്തുകൊണ്ട്? അവിടെ ഏതെങ്കിലും ഒരു ഭൗതികമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് സമർത്ഥിക്കാൻ പറ്റില്ല. വന്നു വന്ന് പിന്നെ അവസാനം എവിടെ പോകും? തർക്കത്തിലൂടെ ഈശ്വരനെ സമർത്ഥിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവസാനം എവിടെ പോകും? വിശ്വാസത്തിൽ ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കും. വിശ്വാസമില്ലാത്തവർക്ക് വേണ്ട. അങ്ങനെ തർക്കത്തിൽ തീരുമാനമാകത്തില്ല. അതുകൊണ്ട് തന്നെ അത് സയൻസിനും അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഊഹം നടക്കും. ഊഹം എന്ന് പറയുന്ന അവിടെ നടക്കും. ഊഹത്തിനാണ് സയൻസിൽ പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത്. അതിനവിടെയുണ്ട് സാധ്യത. അതിനവിടെ ഊഹം എന്ന് പറയും. പക്ഷെ പിന്നെ അത് പ്രൂവ് ചെയ്യേണ്ടി വരും. സയൻസിലാണെങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇത് രണ്ടും ചേരില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ പല രണ്ട് വഴിക്കാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ പിന്നെന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത്? പിന്നെ വേറെ എന്താണ്? പിന്നെ എന്താ പറയുന്നത്? അവയവങ്ങൾ, അവയവങ്ങളാണിതല്ല. അവിടെയാണ് ആൾക്കാർക്കെല്ലാം എന്താണ് കുഴഞ്ഞു പോകുന്നത്, കൺഫ്യൂഷൻ വരുന്നത്. ആൾക്കാർ കൺഫ്യൂഷൻ വരുന്നതല്ല, അദ്വൈതത്തിനും അതൊരു കൺഫ്യൂഷനാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആവി, ആവിയെ ആവരിച്ചിടുന്നു, അവയവി ആണിയായി നിന്ന് അവയവമൊക്കെ അമർത്തി ആവിയെ ആവരിച്ചിടുന്നു. യാവി എന്ന് പറയുന്നത് എന്താണെന്ന് ഗുരുദേവൻ തന്നെ പറഞ്ഞു. എവിടെ? ദൈവചിന്തനം വന്നത് രണ്ടിടത്ത് പറഞ്ഞിട്ടുണ്ട്. ആവി നരകത്തിൽ നിന്ന് ആവി ഭൂമിയിൽ വീണ് പൊല്ലൂരുത്തു പോകുന്നു. അപ്പൊ നരകത്തിൽ നിന്ന് ഭൂമി എന്ന് വീഴുന്ന എന്തായിരിക്കും? ജീവനെന്നോ ജീവാത്മാവെന്നോ പറയാം. ഈ ജീവൻ, ജീവാത്മാവ്, പ്രാണൻ, അല്ലെങ്കിൽ കേവലം ആത്മാവ്, ഈ ശബ്ദങ്ങളെല്ലാം ഈ വേദാന്തികൾ പര്യായത്തിൽ ഉപയോഗിക്കും. പക്ഷെ എല്ലായിടത്തും അർത്ഥം ഒരുപോലെ ആയിരിക്കില്ല, ചിലടത്ത് ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ഒരുപാട് ആശയക്കുഴപ്പമുണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ പ്രാണൻ, പ്രാണൻ എന്ന് പറയുന്നത് ചിലപ്പോൾ പഞ്ചപ്രാണന്മാരെന്നുള്ള രീതിയിൽ ഉപയോഗിക്കും. ചിലപ്പോൾ പഞ്ചപ്രാണന്മാരിലെ കേവല ഒരു പ്രാണനുണ്ടല്ലോ, പ്രാണാപാന സമാന ഉദാന പ്രാണൻ ആർത്ഥത്തിൽ ഉപയോഗിക്കും. ഇനി പ്രാണൻ എന്ന് പറഞ്ഞാൽ ജീവനെന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇനി പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്തികളാണെങ്കിൽ സൂത്രാത്മാവ്, ഹിരണ്യഗർഭം, ഈ അർത്ഥങ്ങളെല്ലാം ഉപയോഗിക്കും. അപ്പോ വെറുതെ പ്രാണൻ പ്രാണനും ഇങ്ങനെ വ്യാഖ്യാതാക്കളെല്ലാം പറഞ്ഞു പോകും. അപ്പോ പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ ശരിയാണ്, പ്രാണനും പറയാം. പക്ഷെ വ്യാഖ്യാനം എഴുതുന്നവർ ഈ വ്യത്യാസവും തിരിച്ചറിഞ്ഞിട്ട് പ്രയോഗിക്കുന്നു. വെറുതെ പ്രാണനെന്നങ്ങ് പറയും, എന്താണ് നിർവചിക്കില്ല. സാങ്കേതികമായ ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുമ്പം അത് കഴിയുന്നത്ര നമ്മൾ നിർവചിക്കണം, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രാണനെങ്കിൽ പ്രാണനായിക്കോട്ടെ. അപ്പൊ ഇവിടെ ആവി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രാണൻ എന്ന് പറഞ്ഞ തെറ്റൊന്നുമില്ല, പക്ഷെ പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ജീവാത്മാവ്. കാരണം നരകത്തിൽ നിന്ന് തലകുത്തി വീഴുന്ന എന്താണ്? കേവലം പ്രാണൻ വീഴാൻ പറ്റത്തില്ല. പ്രാണൻ എന്ന് പറയുന്നത് ജീവാത്മാവിന്റെ എന്താണ്? ജീവാത്മാവിന്റെ ഒരംശമാണ്, ഒരംശമായിരിക്കുന്നതാണ്. അതാണ് ജീവാത്മാവിനെ സഞ്ചരിക്കാൻ സഹായിക്കുന്നു എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പ്രാണൻ, ജീവന്റെ കർമ്മങ്ങൾ ഇതല്ല. ആവി എന്ന് പറഞ്ഞാൽ ജീവാത്മാവെന്ന് നടക്കും. ഇനി ആവി എന്ന് പറഞ്ഞാൽ പരമാത്മാവെന്നും അർത്ഥമുണ്ട്. ആവിഹി സന്നിഹിതം ഗുഹായാം. ഉപനിഷത്തിൽ പറയുമ്പോൾ ആവി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? പരമാത്മാവ്. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? ആവി എന്ന് പറയുന്ന അവ്യമാണ്, ആ ശബ്ദത്തിന്റെ അർത്ഥം പ്രകാശിക്കുക, അതാണ് നമ്മൾ ആവിഷ്കാരം. ആവിഹി കാരം, ആവിർഭാവം, ആവിഹി ഭാവം, അവിടെയൊക്കെ അവ്യമാണ്. അവിടെയൊക്കെ എന്താണ്? പ്രകടമാകുക എന്നുള്ള അർത്ഥത്തിലാണ്, പ്രകാശിക്കുക എന്നുള്ള അർത്ഥത്തിലും അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പ്രകാശിക്കുക എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ ആവിഹി എന്ന് പറയുമ്പോൾ പരബ്രഹ്മം എന്നർത്ഥം പറയാം. എന്തുകൊണ്ട്? സ്വയം പ്രകാശിക്കുക എന്നർത്ഥം പറയും. അപ്പൊ ആവിഹി എന്നെ സ്വയം പ്രകാശിക്കുന്നു എന്നർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരമാത്മാവ് തന്നെ. പക്ഷെ ഈ തലകുത്തി വീഴുന്നു എന്നൊക്കെ പറയുമ്പോൾ പരമാത്മാവ് തലകുത്തി വീഴും. ഗുരുവിനെ പറഞ്ഞു കഴിഞ്ഞത് നരകത്തിൽ നിന്ന് തലകുത്തി വീഴുന്നു. അപ്പൊ തലകുത്തി വീഴുന്ന എന്തായിരിക്കും? സഞ്ചരിക്കുന്നത് ജീവാത്മാവാണ്. ഏത്? സംസ്കൃതം. മലയാളത്തിലുണ്ടാവി, അത് കപ്പ പുഴുങ്ങുമ്പം വരുന്ന ആവി. അത് ശരിക്കും മലയാളത്തിലെ ആവി, അത് മലയാളം തന്നെയാണ്. പലരും ഇത് കപ്പ പുഴുങ്ങുന്ന ആവിയായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. വ്യാഖ്യാതാക്കളുടെ കാര്യം ബഹിരസമാണ്. ആവി എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ എന്തേ വരത്തുള്ളൂ? മലയാളം. ഇത് തമിഴിലും ആവിയുണ്ട്. തമിഴിൽ ആവി എന്ന് പറഞ്ഞാൽ ജീവൻ തന്നെയാണ്, ജീവാത്മാവ്. പ്രേതം എന്ന് വെച്ചാൽ അത് ജീവനാണ്. അതാണ് ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആവി തലകുത്തി വീഴുന്നു, ജീവൻ എന്നുള്ള അർത്ഥത്തിൽ, ജീവാത്മാവ് എന്നുള്ള. ഈ പ്രേതമായി നടക്കുന്നു എന്ന് പറയുന്ന ആരാണ്? ജീവാത്മാവ് നടക്കുന്നു. അറുകുല കുട്ടിച്ചാത്ത അല്ല, കുട്ടിച്ചാത്ത ആളാണെന്ന് എനിക്കറിയത്തില്ല. അറുകുല അത് തന്നെ, കുട്ടിച്ചാത്ത വേറെ ആളാണെന്ന് പറയും. ആ ആവിയല്ല ഇവിടെ, ഈ ആവിയല്ല ഈ കാണുന്ന. നിരത്തി വയ്ക്കുന്നു. നിങ്ങൾ തന്നെയല്ലേ ഇതൊക്കെ പറഞ്ഞു വെപ്പിക്കുന്നു? ആശടിക്കാൻ പാവപ്പെട്ടവരുടെ ഇല്ലാത്തടത്തവിടെ ഒന്നും വായിക്കാൻ പറയും. പണ്ട് ഗുരുദേവം പോയി ഇളക്കി കളഞ്ഞതിനൊക്കെ എന്ത് ചെയ്യും? ഇവർ പോയി വായിപ്പിക്കും. ഭാവി എന്ന് പറഞ്ഞ അവിടെ ജീവാത്മാവാണ്. ജീവാത്മാവ് എന്ന് പറയുന്നത് ഈ അദ്വൈതത്തിൽ വളരെ സങ്കീർണമായി വ്യാഖ്യാനിക്കുന്ന ഒന്നാണ്. അദ്വൈതത്തിലും സങ്കീർണമായിട്ടാണ് വ്യാഖ്യാനം. കാരണം ജീവാത്മാവ് എന്ന് പറയുന്നത് അദ്വൈതികൾ പറയുന്നത് എന്താണോ അത് പരമാത്മാവിൽ നിന്നാണ്. ഒന്നിനെ തന്നെ ഒരേ സമയം പരമാത്മാവാക്കുക, ഒരേ സമയം ജീവാത്മാവാക്കുക എന്ന് പറയുന്ന ഒരു സർക്കസ്, ഒരു സർക്കസാണ് അത്. ഒരു കട്ടിയുള്ള പരിപാടിയാണ് അത്. പരമാത്മാവെന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അത് ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലല്ല, നിത്യശുദ്ധ ബുദ്ധ മുക്ത. ശങ്കരാചാര്യ പറയുമ്പോൾ അങ്ങനെയായിരിക്കും. അപ്പൊ ജീവൻ ഒരേ സമയം നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപനുമായിരിക്കണം. ഒരേ സമയം എന്ന് വെച്ചാൽ ഒരേ കാലത്ത്. അപ്പൊ തന്നെ അതെന്തായിരിക്കണം? ജീവാത്മാവായിരിക്കണം. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ അത് വളരെ ലളിതമായി പറഞ്ഞാൽ എന്താണോ, ഉപാധിയോടുകൂടിയിരിക്കണം. ആ ഉപാധിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത്? അവയവങ്ങൾ, മായയുടെ അവയവങ്ങളാണ് അതിന്റെ ഉപാധി. ഇത് ഒരേ സമയം രണ്ട് ഇന്നലെ എന്നുള്ളൊരാള് അതെവിടെ വിളിച്ചിട്ട് പറഞ്ഞു, വളരെ അടിയന്തരമായിട്ട് അത്യാവശ്യമായിട്ട് ആത്മോദേശത്തിന്റെ രണ്ട് പദ്യങ്ങളുടെ അർത്ഥം പറഞ്ഞു കൊടുക്കണം. എന്തോ ഒരു അത്യാവശ്യമാണ്, അത്രയും ജിജ്ഞാസയാണ്. അത് 31-32 അപ്പൊ ഞാനെന്ത് ചെയ്തു, ഇന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടിയല്ല, എന്നാലും ഇന്ന് രാവിലെ ഈ പദ്യങ്ങൾ രണ്ടും എടുത്തൊന്ന് നോക്കി. എന്റെ കയ്യിലുണ്ടായിരുന്ന വ്യാഖ്യാനങ്ങളെല്ലാം നോക്കി, എന്നുവെച്ചാൽ എന്റെ കയ്യിലുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത് ബാലരാമ പണിക്കരുടെ ഉണ്ട്, ബാലകൃഷ്ണ സാറിന്റെ ഉണ്ട്, സച്ചിദാനന്ദ അതില്ല. ഇവിടെ ഒരു ആദ്യം ഗുരുദേവർദേവിക്ക് വ്യാഖ്യാനം എഴുതിയ ഒരു സച്ചിദാനന്ദ സ്വാമിയാണ്. ഇപ്പോഴത്തെ സച്ചിദാനന്ദ സ്വാമിയല്ല, ഞാനിവിടെ വരുന്ന സമയത്ത് ആ സച്ചിദാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനം നമ്മുടെ ലൈബ്രറി ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? സച്ചിദാനന്ദ സ്വാമിയുടെ ഉണ്ടോ? ഉണ്ടോ? ലിസ്റ്റിൽ കണ്ടില്ല. ആര്? ആ, ബാലരാമ പണിക്കർ. അത് ഇവിടെ ഉണ്ടായിരുന്നു ആ പുസ്തകം. ഗുരുവിന്റെ നേരിട്ടുള്ള ശിഷ്യനാണെന്നാണ് എന്നോട് നമ്മുടെ സച്ചിദാനന്ദ സ്വാമി, ഇപ്പോഴത്തെ സച്ചിദാനന്ദ സ്വാമി അന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എനിക്ക് കൂടുതൽ അറിയത്തില്ല ആ സമയം. ആ വ്യാഖ്യാനം ചെയ്യുന്നില്ല. അതുകൊണ്ടെങ്കിൽ സംഘടിപ്പിക്കുന്ന അതിന്റെ PDF ആയാലും മതി. ചിലപ്പോ PDF കിട്ടിയേക്കും. ഇവിടെ ഉണ്ടായിരുന്നു ആ പുസ്തകം. ബാലരാമ പണിക്കരുടെയുണ്ട്, പിന്നെ ശാസ്ത്രി സാറിന്റെ, ഡോക്ടർ ഭാസ്കറിന്റെ, വേറെ ആരുടെയാണ്? വിനാൻ സ്വാമിയുടെ. വിനാൻ സ്വാമിയുടെ ഇത്രയും പേരുടെ വ്യാഖ്യാനം ഞാൻ എടുത്തു നോക്കി. അപ്പോൾ ഈ എല്ലാ വ്യാഖ്യാനങ്ങളും ഈ രണ്ട് പദ്യങ്ങളുടെ അർത്ഥം അവർ മനസ്സിലാക്കാതെ എഴുതിയിരിക്കും. തെറ്റിച്ചെഴുതിയെന്ന് ഞാൻ പറയത്തില്ല. തെറ്റായ വ്യാഖ്യാനം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവർക്കത് ശരിയാണ്, നമ്മളെന്തിനാ തെറ്റെന്ന് പറയുന്നു? എഴുതിയവർക്കത് ശരി, എഴുതിയവരെ സംബന്ധിച്ചത് ശരിയാണ്. നമ്മൾ തെറ്റെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷെ മനസ്സിലാക്കാതെ വ്യാഖ്യാനം എഴുതിയിരിക്കുന്നു. അത് ബാലരാമ പണിക്കർ അങ്ങനെ എഴുതിയാണ്. വിമലാൻസ്വാമിക്ക് വിമലാൻസ്വാമി എഴുതിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, കാരണം എന്റെ ഗുരുവൊക്കെയാണ്. പക്ഷെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ശരിക്കും ഒരു അദ്വൈതത്തിന്റെ ഒരു കാഴ്ചപ്പാടല്ല. അത് അദ്വൈത ഗ്രന്ഥങ്ങൾ അധികം അങ്ങനെ ചർച്ച ചെയ്യുന്നതല്ല, അതുകൊണ്ടാണ്. ഞാൻ വിമലാൻ സ്വാമിയുടെ അടുത്ത് ചെന്നപ്പോ ആദ്യം വിമലാൻ സ്വാമി എന്റെ പഠിക്കാൻ എടുത്തു തന്ന പുസ്തകം എന്തെന്നറിയാം? അദ്വൈതസിദ്ധി, എന്നെ വരട്ടാൻ വേണ്ടി. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ഒന്ന് വരട്ടെ. അപ്പൊ സ്വാമി പഠിച്ചിട്ടുള്ളതാ, സ്വാമിക്കറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്, അത് നമുക്ക് അടുത്തൊരു ക്ലാസ് ചർച്ച ചെയ്യാം. പിന്നെ ഞാനിത് പറഞ്ഞു വന്നത് ഈ ആവിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ആ ഓർമ്മ വന്നത്. ആവി എന്ന് പറയുന്നത് ജീവാത്മാവെന്നും പറയാം പരമാത്മാവെന്നും പറയാം. അപ്പോ ഒരേ സമയം തന്നെ എന്ത് ചെയ്യുന്നു, ഇത് പരമാത്മാവായും ഇരിക്കുന്നു എന്ന് വെച്ചാൽ പരബ്രഹ്മം. പരമാത്മാവെന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നെടുക്കരുത്. പിന്നെന്തായിരിക്കുന്നു, ജീവാത്മാവായും ഇരിക്കുന്നു. അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ ഒരേ സമയം പരബ്രഹ്മമായി നിത്യശുദ്ധ ബുദ്ധമുക്തമായും എന്നാ ജീവാത്മാവായും ഇരിക്കുന്ന ഒരേ വസ്തു അല്ല. അതെങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്നതിന് കാരണം പറയുന്നത് നിത്യശുദ്ധ ബുദ്ധമായിരിക്കുന്നതാണ് സത്യം, ജീവാത്മാവായിരിക്കുന്ന അസത്യം. ഇപ്പൊ രണ്ട് രൂപത്തിലും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒന്നേ സത്യമുള്ളൂ, മറ്റേ സത്യമല്ല. അതിന് അദ്വൈതികൾ പറയുന്ന ഉദാഹരണമാണ് എന്താണ്, നമ്മള് രജ്ജുവിനെ സർപ്പമായി കാണുമ്പം അത് രജ്ജുവായി ഇരിക്കുകയാണ് സർപ്പമായി ഇരിക്കുകയാണ്. പക്ഷെ സർപ്പ സത്യമല്ലല്ലോ, രജ്ജു സത്യമാണ്. നിത്യാപേക്ഷികമായ സത്യം. അതുപോലെ അത് ചിന്തിച്ചാൽ മതി, അത് വെച്ച് മനസ്സിലാകും. ഒരേ സമയം പരമാത്മാവായി ഇരിക്കുന്നു, ഒരേ സമയം ജീവാത്മാവായി. ഇനി ഇത് ജീവാത്മാവാകാതെ പരമാത്മാവായിട്ട് എപ്പോഴെങ്കിലും ഇരിക്കും, പരമാത്മാവ് മാത്രമായിട്ട്. അതിന് രണ്ടു തരത്തിലുള്ള ഉത്തരം പറയും. ഒന്ന് പറയുന്നത് മുക്തിയില്, മുക്തിയില് എന്ന് പറയുന്നു ആ ജീവാത്മഭാവം ഇല്ല, പരമാത്മാവ് മാത്രമായിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ പദ്യത്തിൽ അതിനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നു. ഇനി മുമ്പ് ഈ മുക്തി എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന കാലം സംഭവമില്ല, നമ്മൾ ഈ ആത്മോപദേശമൊക്കെ പഠിച്ചിട്ടാണ് മുക്തരാകാൻ പോകുന്നത്. അപ്പോഴാണ് പരമാത്മാവായി മാത്രം ഇരിക്കുന്നത്. ഇപ്പൊ പരമാത്മാവും ജീവാത്മാവുമായി ഇരിക്കുകയാണ്. മുമ്പ് എന്നെങ്കിലും പരമാത്മാവ് മാത്രം ആയിട്ടിരുന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ടോ? സുഷുപ്തി എന്ന് പറയാം, പക്ഷെ അത് വിവാദമുള്ള കാര്യമാണ്. സുഷുപ്തിയിൽ അങ്ങനെ കേവലം പരമാത്മസ്വരൂപത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവരുമുണ്ട്, അതിന് നിഷേധിക്കുന്നവരുമുണ്ട്. രണ്ടു പക്ഷമുണ്ട്. മുമ്പത്തെ കാര്യം അറിയത്തില്ല, അതാണ് ചുരുക്കം. അതുകൊണ്ടാണ് അനാദി എന്ന് പറയുന്നത്. അറിയത്തില്ല, അറിവ് മുമ്പ് എന്നെങ്കിലും ഇതിങ്ങനെ പരമാത്മാവ് ആയിട്ട് മാത്രം ഇരുന്നു അതാർക്കും അറിയത്തില്ല. കാരണം മുമ്പ് എന്നെങ്കിലും വെച്ച ഏതെങ്കിലും ഒരു കാലത്ത്, ഏത് കാലത്തെ കുറിച്ച് ചിന്തിച്ചാലും അവിടെയൊക്കെ എന്തൊരു രണ്ടുമായിട്ടിരിക്കും, ജീവാത്മാവും പരമാത്മാവും. സത്യമായ പരമാത്മാവും അസത്യമായ ജീവാത്മാവെന്ന്. പിന്നെ അതിനപ്പുറം കാലത്തിനപ്പുറമാണ്, കാലത്തിനപ്പുറം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പോഴത്തെ സ്ഥിതിയാണ്, ഇപ്പൊ വേണമെങ്കിൽ പറയാം എന്താണ് പരമാത്മാവ് മാത്രമായിട്ടിരിക്കുന്നു എന്ന് പറയും. എന്തുകൊണ്ട് പറയുന്നു ജീവാത്മഭാവം അത് അസത്യമാണ്? അതുകൊണ്ട് സത്യത്തെ അംഗീകരിച്ചാൽ മതിയോ? ജീവാത്മഭാവം അസത്യമാണ്, അതുകൊണ്ട് ഇപ്പോ വേണമെങ്കിൽ പറയാം എന്താണ് അത് പരമാത്മാ ഭാവത്തിലിരിക്കുന്നു, കേവല ശുദ്ധ നിത്യശുദ്ധ. അതുകൊണ്ടാണ് പറയുന്നത് എന്തത് നിത്യമുക്തമാണ് എന്ന് വെച്ചാൽ അവിടെ ജീവഭാവമില്ല. അത് ഈ ജീവന്റെ തത്വത്തെ കുറിച്ച് പറയുമ്പോഴാണ് അത് പറയുന്നത്. ജീവത്വം കെടും ഗുരു പറഞ്ഞിട്ടില്ലേ, ജീവത്വം നഷ്ടപ്പെട്ടു പോകും അതൊരു കാലത്ത് ഭാവിയിലൊക്കെ. ഇപ്പോ ജീവഭാവം ഉണ്ടെങ്കിലും കേവലം തത്വമായി പരമാത്മാവായി സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അദ്വൈത സിദ്ധാന്തത്തിൽ അത് ശരിയാണ്. ശരിയെന്ന് പറഞ്ഞാൽ എന്താണ്? ശരി തെറ്റെന്നൊക്കെ നമ്മൾ പറയുന്ന എന്താണ്? ആ അദ്വൈതത്തിൽ ഇങ്ങനെ ഒരുപാട് പേര് ചിന്തിച്ച് ചിന്തിച്ച് ചില നിർണയങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അതിനാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. തീർപ്പ് കൽപ്പിച്ച കാര്യങ്ങൾ അതിന് നമ്മൾ ശരിയെന്ന് പറയും. അതിന് വിരുദ്ധമായി വരുന്നതിനെയാണ് നമ്മൾ തെറ്റെന്ന് പറയുന്നത്. അതൊരു സിദ്ധാന്തമാണ്, ഒരു ആശയത്തിന്റെ നിർണയമാണ്, നിശ്ചയമാണ്. അത് ശരിയെന്ന് പറയുന്നത് അതെവിടെ പറ്റുമോ? അദ്വൈതം എന്ന് പറയുന്ന ഒരു ദർശനത്തിന്റെ അകത്തെ നമുക്ക് ശരിയെന്ന് പറയാൻ പറ്റും. പുറത്ത് പിന്നെ അത് ശരി എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? രാമാനുജനോടോ മാധവനോടോ ഒക്കെ പറഞ്ഞ അവരോട് തെറ്റാണെന്ന്. അപ്പൊ ഇവിടെ ശരി തെറ്റെന്നൊക്കെ പറയുന്നത് ഒരു ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ടാണ്. അദ്വൈതം എന്ന് പറയുന്ന ഒന്നിന്റെ വിചാര പ്രക്രിയയിലൂടെ ഒരാള് അതിന്റെ നിർണയത്തെ മനസ്സിലാക്കുമ്പോൾ അയാൾ പറയും ഇതാണ് ഇതിന്റെ നിർണയം, നിശ്ചയം, ഇതാണ് ശരി എന്ന് പറയും. അതാണ് സിദ്ധാന്തം ശരി എന്ന് പറയുന്നത്. അപ്പോ ഈ ജീവാത്മാവ് തന്നെ ഇപ്പൊ തന്നെ നിത്യമുക്തനായി സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്, സിദ്ധാന്തമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ആവി എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ചല്ല പറയുന്നത്, ഇവിടെ പറയുന്നതിനെ കുറിച്ചാണ്, ജീവാത്മഭാവത്തെ കുറിച്ചാണ്. ഈ ജീവാത്മഭാവം അത് ശരിയാണ്, അതും അദ്വൈതത്തിലെ ഒരു സിദ്ധാന്തമാണ് ജീവാത്മാ എന്ന് പറയുന്നത്. പക്ഷെ ആ ജീവാത്മാവിനെ എന്തു പറയും? സത്യമല്ല. അപ്പോ ഇത് രണ്ടും അദ്വൈതത്തിലെ സിദ്ധാന്തമാണ്, രണ്ട് ശരിയാണ്, ഒന്ന് തെറ്റല്ല, രണ്ട് ശരിയാണ്. ഒന്നെന്താ പറയുന്നത്? പരമാത്മാവ് ബ്രഹ്മം നിത്യശുദ്ധ മുക്തമായി എപ്പോഴും സ്ഥിതി ചെയ്യും, ഏത് കാലത്ത്? കാലാതീതമായി. അതും ശരിയാണ്. അതേ സമയത്ത് തന്നെ അതേ പരമാത്മാവ് ജീവാത്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു, അത് അസത്യമാണ്, അത് ശരിയാണ്. അപ്പൊ സത്യം അസത്യം ഒന്നും ശരിയെന്നും പറയുന്നതിന് വ്യത്യാസം മനസ്സിലായി. ജീവാത്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അത് അസത്യമാണെന്ന് പറയുന്നത് തെറ്റല്ല, അത് ശരിയാണ്. എന്തുകൊണ്ട്? അത് സിദ്ധാന്തമാണ്. സിദ്ധാന്തം ഒരിക്കലും തെറ്റാവത്തില്ല, അദ്വൈത സിദ്ധാന്തമാണ്. അപ്പൊ ഈ ആവി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഈ പറയുന്ന ഈ വരികളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ പറയുന്നു അവയവി ആവിയെ ആവരിക്കുന്നു. അവയവി ആയ മായ ആവിയെ ആത്മാവിനെ ആവരണം ചെയ്യുന്നു, മറയ്ക്കുന്നു. അപ്പൊ അവിടെ ചോദ്യം വരും, ഇവിടെ പരമാത്മാവിനെയാണോ മറയ്ക്കുന്നത്, അത് ജീവാത്മാവിനെയാണോ മറയ്ക്കുന്നത്? ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൺഫ്യൂഷൻ വരുന്നത്. പരമാത്മാവിനെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എന്തുകൊണ്ട്? പരമാത്മാവിനെ മറയ്ക്കണമെങ്കിൽ പരമാത്മാവിനെ കാണും വലിയ ആരെങ്കിലും വരണ്ടേ? അല്ലേ, അവനെ മറയ്ക്കാൻ ശക്തിയുള്ളു? അങ്ങനെയൊന്നും ഇല്ലല്ലോ. അവനെ പരമാത്മാവിനെ എങ്ങനെ മറയ്ക്കാൻ പറ്റും? അത് ഒരിക്കലും മറയ്ക്കാനേ പറ്റില്ല. കാരണം എന്താണ്, അത് പറയുന്നത് സ്വയം പ്രകാശം എന്നാണ്. സ്വയം പ്രകാശിക്കുന്നതിനും മറയ്ക്കാൻ പറ്റില്ല. എന്തെങ്കിലും മറച്ചാൽ അത് പ്രകാശിക്കില്ല, അത്ര തന്നെ. മറയ്ക്കാൻ പറ്റില്ല. ഇനി ജീവാത്മാവിനെ മറയ്ക്കാൻ പറ്റുമോ? മായയ്ക്ക് ജീവാത്മാവിനെ മറയ്ക്കാൻ പറ്റുമോ? പറ്റുമോ? ജീവാത്മാവിനും മറയ്ക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? ജീവാത്മാവെന്ന് പറയുന്നത് തന്നെ ഈ മായയുടെ സൃഷ്ടിയാണ്. ജീവാത്മാവെന്ന് പറയുന്ന ആ ഭാവം വരണമെങ്കിൽ എന്ത് വേണം? മായ വേണം. മായയാണ് അങ്ങനെ ഒരു ജീവാത്മഭാവത്തെ ഉണ്ടാക്കുന്നത്. അപ്പോ ജീവാത്മാവെന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്നു, മായ ഇവിടെ ഇരുന്നിട്ട് അതിനെ മറയ്ക്കുന്നു, നടക്കില്ല. നമ്മളിപ്പോ ആകാശത്ത് സൂര്യനുണ്ട്, നമ്മളിവിടെ ഇരിക്കുന്നു, ഈ മേൽക്കൂര സൂര്യനെ മറയ്ക്കുന്നു. ഇതുപോലെ മായയ്ക്ക് ജീവാത്മാവിനെ മറയ്ക്കാൻ പറ്റില്ല. കാരണം മായയാണ് ഈ ജീവാത്മാവിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഈ ശുദ്ധമായ ബ്രഹ്മത്തിൽ ജീവഭാവം ഉണ്ടായത് മായയുടെ പണി കൊണ്ടാണ്. അപ്പോ പരമാത്മാവിനെ മറയ്ക്കാൻ കഴിയത്തില്ല, കാരണം അത് ശുദ്ധമാണ്, സ്വയം പ്രകാശമാണ്. ജീവാത്മാവിനെ മായ മറയ്ക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല, കാരണം അത് മായയുടെ തന്നെ അവയവമാണ്. മായ തന്നെ മായയെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ദോഷം വരും? ആത്മാശ്രയ ദോഷം. ഒന്നിനും അതീ പ്രവർത്തിക്കാൻ പറ്റില്ല. എനിക്ക് കസേരയിൽ ഇരിക്കാം, പക്ഷെ എനിക്കിപ്പോ ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ എന്റെ തോളിയിരിക്കാൻ പറ്റത്തില്ല. സുരേഷിനോ ഇങ്ങനെ വേണമെങ്കിൽ കയറിയിരിക്കാം, ഞാൻ അനുവദിച്ചാൽ എനിക്ക് പറ്റൂ. അതാണ് ആത്മാശ്രയം. നടക്കുന്ന കാര്യമില്ല. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റൊന്നിരിക്കാൻ ശ്രമിച്ചാലോ എന്റെ തോളി ഇരിക്കാൻ പറ്റും? അതിൽ അതിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, ആത്മാശ്രയ ദോഷം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈ വ്യാഖ്യാനിക്കുന്നവരെല്ലാം എന്തർത്ഥം പറഞ്ഞാലും കിടന്ന് കുഴഞ്ഞു പോകുന്നു. അവർ വ്യാഖ്യാനിച്ചവരും വേർക്കും, വേർക്കുമ്പം വ്യാഖ്യാനം നിർത്തും, കൺകൂടി പിന്നെ വ്യാഖ്യാനം നിർത്തും. അങ്ങനെയാണ്, അങ്ങനെയൊക്കെ ആകാം എന്ന് പറയും. അവിടെയാണ് പ്രശ്നം. അതുപിന്നെ എന്താ ഇവിടെ സമാനം പറയുന്നത്? അവയവി അതിന്റെ അവയവങ്ങളെ കൊണ്ട് ആവിയെ മറയ്ക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ മറയ്ക്കുക എന്ന് പറയുന്ന ക്രിയയുടെ കർത്താവായിട്ട് ആരെയാ പറഞ്ഞത്? അവയവിയായി. അതെന്നുവെച്ചാൽ ഇതിന്റെയൊക്കെ ഒരു സംയോജകനായിട്ടൊരാളുണ്ട് അവയവി. മായയ്ക്ക് ഒരു അവയവി അവയവഭാവമുണ്ട്. പക്ഷെ പരമാത്മാവിന് അങ്ങനെ ഒരു ഭാവമില്ല. അവയവി അവയവഭാവമുള്ളിടത്ത് അതിന് പലതരത്തിലും പ്രവർത്തിക്കാം. എനിക്കിപ്പോ എന്റെ തൊളി കയറിയിരിക്കാൻ പറ്റില്ല, പക്ഷെ ഞാനൊരു അഭ്യാസമാണെങ്കിൽ എന്റെ കാലെടുത്ത് എന്ത് ചെയ്യും, തോളി വയ്ക്കും. കൈയെടുത്ത് തോളി വയ്ക്കുന്നതിന് അഭ്യാസം വേണ്ട. ഒരു പരിധിവരെ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനൊരു നിയന്ത്രണമാണ്, പൂർണ്ണമായും സാധിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്നു, അവയവി തന്നെ സ്വയം എന്ത് ചെയ്യുന്നു, അവയവ അവയവി ഭാവത്തിലേക്ക് മാറും. അതാണ് പറഞ്ഞത്, അവയവ മണ്ട കടാഹ ഓടിയാകും. അങ്ങനെ അത് അനേകം അവയവങ്ങളായി, ആ അവയവങ്ങളിൽ തന്നെ വീണ്ടും അവയവ അവയവി ഭാവം വന്നു, അതിൽ തന്നെ വീണ്ടും അവയവ അവയവി ഭാവം വന്നു. ഇങ്ങനെ വരുന്നിടത്ത് ഇതിനകത്ത് തന്നെ പ്രവർത്തിക്കുന്നതിനും പ്രതിപ്രവർത്തിക്കുന്നതിനും ദോഷം. ഏകമായ ഒരു വസ്തുവിനാണ് അതിൽ പ്രവർത്തിക്കാൻ വയ്യാതെ വരുന്നത്. അത് തന്നെ നിരന്തരം എന്ത് ചെയ്യുന്നു, അണ്ട കടാഹ കൂടിയാകുമ്പോൾ അവിടെ എല്ലാം നടക്കും. അതാണ് മായയുടെ വൈചിത്ര്യം എന്ന് പറയുന്നത്. വൈചിത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നാനാത്വം. വൈചിത്ര്യം വെച്ചാൽ നാനാത്വം. അപ്പം മായ വിചിത്രമായിരിക്കുന്നു എന്ന് പറയുന്നതാണ്. മായ എന്ന് പറയുന്ന ഒരു ശക്തി, ഒരു ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്വൈതികൾ സിദ്ധാന്തിക്കുന്ന ഒരു ശക്തി, അത് അദ്വൈതികളുടെ സിദ്ധാന്തമാണ്. ഇങ്ങനെ ഒരു ശക്തിയുണ്ട്, ഒരു സിദ്ധാന്തം. അപ്പോ അങ്ങനെ ഒരു ശക്തിയുണ്ട്, മായ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. ഇതിന് എന്താണ് തെളിവ് എന്നൊന്ന് ചോദിക്കരുത്. അദ്വൈതത്തിൽ തെളിവ് ചോദിക്കാൻ പാടില്ല. മനസ്സിലായി? തെളിവ് ചോദിക്കുന്ന എവിടെയാണ്, സയൻസിലാണ് തെളിവ് ചോദിക്കുന്നത്. പിന്നെ അദ്വൈതത്തിൽ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം, പ്രമാണം, പ്രമാണം ചോദിക്കും. ഈ മായ ഉണ്ടെന്നുള്ളതിന് എന്താണോ പ്രമാണം, ശ്രുതി, ശ്രുതിയാണ്. അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. അദ്വൈതം നമ്മൾ കാരണം എന്തുകൊണ്ടോ, അതാണ് അതിന് തത്വചിന്ത എന്ന് പറയുന്നത്. ദർശനം എന്ന് പറയുന്നത് അതാണ്. ദർശനങ്ങളെല്ലാം എന്തിന്റെ ബലത്തിലാണ് നിലനിൽക്കുന്നത്, പ്രമാണങ്ങളുടെ ബലത്തിലാണ്. അതിലും ഏറ്റവും പ്രബലമായ പ്രമാണം ഏത്, വേദം. കാരണം അദ്വൈത സിദ്ധാന്തത്തിൽ പറയുന്ന പല കാര്യങ്ങൾക്കും മറ്റ് പ്രമാണങ്ങൾക്കും ശരിയാകത്തില്ല. അവിടെയൊക്കെ ശ്രുതി ആശ്രയിക്കുന്നു, ശ്രുതി അനുകൂലിക്കുന്ന സ്മൃതികളെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ആ ശ്രുതി പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു സിദ്ധാന്തമാണ് മായ എന്ന് പറയുന്ന തത്വം. അതൊരു സിദ്ധാന്തത്തിൽ പെടുന്നതാണ്. അല്ല, അപ്പൊ വേണമെങ്കിൽ ഒരാൾക്ക് പറയാം, എന്താണോ ഇന്ദ്രജാലം ഒരു മായയില്ല, ലൗകികമായ. പക്ഷെ അങ്ങനെയല്ല അദ്വൈതി പറയുന്ന മായ എന്ന് പറയുന്നത്. അദ്വൈതി മായ എന്ന് പറയുന്ന ഏതിനാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ഒരു ശക്തിയാണ് ഇന്ദ്രജാലമല്ല. അല്ലെങ്കിൽ ഞാൻ പറയാണ്, എന്താണ് ഇപ്പോ ഞാനിപ്പം മായാമോഹത്തിൽപ്പെട്ടുപോയി എന്നുവെച്ചാ ഏതെങ്കിലും എന്റെ വൈകാരികമായ ഒരു ഭാവത്തിന് ഞാൻ കീഴ്പ്പെട്ടുപോയെന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല അദ്വൈതം പറയുന്ന മായ. ഇതൊക്കെ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന മോഹങ്ങളാണ്. അദ്വൈതം പറയുന്ന മായ എന്ന് പറയുന്നത് എന്താണോ, പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ഒരു ശക്തിയാണ്, അതാണ് സിദ്ധാന്തം. ആ മായയുടെ കാര്യങ്ങളാണ് ഈ പറയുന്നത്, ബാക്കിയുള്ള സർവ്വതും ഇന്ദ്രജാലം ഉൾപ്പെടെയുള്ള. അപ്പൊ ഈ എല്ലാ പ്രപഞ്ചത്തെയും ഉൾക്കൊള്ളുന്ന ഒരു മായാശക്തിയെ അദ്വൈതി സ്വീകരിച്ചിട്ടാണ് ഈ ചർച്ചകളൊക്കെ നടത്തുന്നത്. അപ്പോ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ഒരു മായ എന്നൊക്കെ പറഞ്ഞാൽ എവിടെ നിന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും? എങ്ങനെ മനസ്സിലാക്കും? ഇന്ദ്രോ മായാഭി പുനരൂപയ്യതേ എന്നൊക്കെ ശ്രുതി പറയുകയാണ്. ഇന്ദ്രൻ മായ കൊണ്ട് പല രൂപങ്ങളെ പ്രാപിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു ശക്തി, അങ്ങനെയാണ് ഒരു ശക്തിയെ അംഗീകരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് സയൻസുമായിട്ടൊന്നും ഒരിക്കലും യോജിക്കില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇന്ദ്രൻ, ആ ഇന്ദ്രന്റെ ഒരു ശക്തി, അങ്ങനെ ഒരു മായ, അതൊന്നും സയൻസിനൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമില്ല. ചില സയന്റിസ്റ്റുകളൊക്കെ പറയുന്നവരുണ്ട്, എന്താണ് ഈ മായയാണ് അദ്വൈതികൾ പറയുന്ന മായയാണ് ഞങ്ങൾ പറയുന്ന, ഞങ്ങളെ സയൻസ് പറയുന്ന ചില തത്വങ്ങൾ എന്നൊക്കെ പറയാം. അതവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവർക്ക് അദ്വൈതം അറിയാത്തതുകൊണ്ടാണ്. അദ്വൈതത്തിൽ പറയുന്ന മായ എന്താണെന്നും പിടിയില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ആ മായ നാനാരൂപത്തിൽ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഈ മായയുടെ പ്രവർത്തനം കൊണ്ടാണ് ജീവഭാവം ഉണ്ടാകുന്നത്. ആ ജീവഭാവം ഉണ്ടാകുമ്പോൾ ആ ജീവൻ പരമാത്മാവിനെ അറിയാതിരിക്കുന്നു. അറിവില്ലായ്മ വരുന്നു ആ ജീവനിലാണ്. അതും മായയുടെ പ്രവൃത്തി കൊണ്ടാണ്. അവിവേകം ജീവനിലാണ് സംഭവിക്കുന്നത്. നിത്യശുദ്ധ ബുദ്ധ സ്വയം പ്രകാശമായിരിക്കുന്നതിൽ അവിവേകം വരേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഈ മായ, അത് മായയ്ക്ക് പിന്നെ അനേക അവയവങ്ങളുണ്ടെന്നും പറയാം, അനേകമായ ഉണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അറിവിന് ശക്തി അനന്തമുണ്ടെന്ന് പറയുന്നത് ആ രീതിയിൽ വേണമെങ്കിലും പറയാം. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? അത് തന്നെ ഈ ശുദ്ധനായിരിക്കുന്ന സ്വയം പ്രകാശരൂപത്തിലിരിക്കുന്ന ബ്രഹ്മത്തിൽ ജീവനെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ചോദിക്കും, ഈ മായ എന്ന് പറയുന്ന സാധനം ഇത്രയും ശുദ്ധനായിരിക്കുന്ന, പൂർണ്ണനായിരിക്കുന്ന അതിനെ എങ്ങനെ ജീവനാക്കി? അതിന് മായയ്ക്ക് ശക്തിയുണ്ടോ? നേരത്തെ ഞാൻ ചോദിച്ചല്ലോ. അതിനെങ്ങനെ സാധിക്കും? അനന്ത സമാനം പറയുന്നത് സത്യത്തിലല്ല. ഇതൊന്നും ഒന്നിനെ സത്യമായി മറ്റൊന്നാകുമ്പോഴാണ് പ്രശ്നം. എന്തേ, ഒന്ന് സത്യമായ ഒരു വസ്തുവിനെ സത്യമായ രണ്ടാക്കി കഴിഞ്ഞാൽ ചോദ്യം വരും, അതെങ്ങനെ സംഭവിച്ചു? ഈ പറയുന്ന ഈ രണ്ടാമത് പറയുന്ന ജീവൻ, ജീവന്റെ ബോധക്കേട്, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം അസത്യമാണ്. അസത്യം എന്ന് പറഞ്ഞാൽ എന്തോ ആകാം, രജ്ജു സർപ്പം പോലെയോ മരുമരീചിക പോലെയോ എന്നൊക്കെ അവസാനം ഉദാഹരണങ്ങൾ പറയുന്ന അത് അസത്യം നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അസത്യമായിട്ടല്ല സംഭവിക്കും. അപ്പൊ മായ എന്ത് ചെയ്യുന്നു? ഈ പരമാത്മാവിൽ തന്നെ സത്യത്തിലല്ല, ഇന്ദ്രജാലം പോലെ വിനോദവിദ്യ ആണ് ഇന്ദ്രജാലം. അതുപോലെ എന്ത് ചെയ്യുന്നു? ഒരു ജീവനെ ഉണ്ടാക്കുന്നു, ജീവനെ ഉണ്ടാക്കിയിട്ട് ആ ജീവന് ബോധക്കേടുണ്ടാക്കുന്നു, അവ്യയം ഉണ്ടാക്കുന്നു, അവൻ ഇവനെന്നൊക്കെ അറിയുന്നു. അവനെന്ത് ചെയ്യുന്നു? താൻ പരമാത്മാവാണെന്ന് അറിയുന്നില്ല. ഇതൊക്കെ മായയുടെ സവിശേഷതകളാണ്. മായ ഇനി എന്തൊക്കെ അഭിപ്രായങ്ങൾ കാണിച്ചാലും ശരി, അതൊന്നും ഇവിടെ അദ്വൈതത്തിൽ യാതൊരു തകരാറും വരുത്തുന്ന കാര്യമില്ല. എന്തുകൊണ്ട്? ഇതെല്ലാം അസത്യം. അത് ഒരുത്തനെ തന്തയ്ക്ക് വിളിച്ചിട്ട് പറയണത് ഞങ്ങളുടെ തമാശയ്ക്ക് പറഞ്ഞ പോലെയാണ് കാര്യം. ഞാൻ വിരോധം വെച്ചുകൊണ്ട് പറഞ്ഞ പോലെയൊന്നും എന്നാൾക്കാർ പറയാറില്ലേ. വ്യാഖ്യാനം ഇതാണ്, ഒരാള് വേറൊരാള് നായിന്റെ മോനെ എന്ന് വിളിച്ചു. അപ്പൊ ചോദിച്ച് എന്തിനാ നീ അങ്ങനെ വിളിച്ചു? നായ് എന്ന് പറഞ്ഞ ഏറ്റവും ലോകത്തിലെ ഏറ്റവും നന്ദിയുള്ള ഒരു ജീവിയാണ് അതിന്റെ മോൻ എന്ന് പറഞ്ഞാൽ നീ ഏറ്റവും നന്ദിയുള്ള നല്ല മനുഷ്യന്റെ മകൻ എന്നാണ് എന്റെ അർത്ഥം. അതെ, വ്യാഖ്യാനിച്ചു കൊടുത്താൽ പോരെ? അവരാണ് അദ്വൈതികളെല്ലാം വ്യാഖ്യാനിച്ച് ശരിയാക്കുന്നത്. എന്ത് വന്നാലും ശരി, എന്ത് ചെയ്യും? വ്യാഖ്യാനിച്ച് അവർ ശരിയാക്കിയിടും. ഇപ്പൊ നായന്റെ മോനെ എന്ന് പറഞ്ഞാൽ അടി കിട്ടും ഉറപ്പാണ്, പക്ഷെ വ്യാഖ്യാനിച്ച അടി കിട്ടും. നല്ല കാര്യമുണ്ട് പറയും, ലോകത്തിലെ ഏറ്റവും നല്ല നന്ദിയുള്ള ഒരു മനുഷ്യന്റെ മകനാണ് നീ, അങ്ങനെ ഒരു അർത്ഥം ഉണ്ടല്ലോ അവന്. അല്ലേ, അവരിവിടെ ഈ ബ്രഹ്മത്തിൽ മായ വന്ന് എന്തൊക്കെ കാണിച്ചാലും ശരി, അത് അസത്യം എന്ന് പറയുമ്പോൾ സർവ പ്രശ്നം അതുകൊണ്ട് തീരും. ഒരു പ്രശ്നങ്ങൾ ഒരുപാട് വരും. അപ്പോ ഒന്ന് പ്രധാനമായ പ്രശ്നം ഇത് തന്നെയാണ്, ഇങ്ങനെ ഒരു ഈ ശുദ്ധമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഒരു ആവിയെ സൃഷ്ടിച്ചു. നമ്മള് ഈ സന്ദർഭം അനുസരിച്ച് ആവിയെ ജീവാത്മാവെന്നെടുക്കുക, പരമാത്മാവെന്നുള്ള അർത്ഥം മാറ്റി വയ്ക്കുക, ജീവാത്മാവ് അതിനെ സൃഷ്ടിച്ചു. ചോദ്യം വരും, ഇതെന്നാ സൃഷ്ടിച്ചത്? എന്താ ഉത്തരം? അനാദിയാണ്, അതറിയില്ല, അത് പറയാൻ പറ്റില്ല. അനാദിയാണ്, എനിക്കറിയില്ല, അങ്ങനെ സൃഷ്ടിച്ചു. ഇനി സൃഷ്ടിച്ചിട്ട് ബോധമില്ലാത്തവനായി സൃഷ്ടിച്ചു. അപ്പൊ ഇതെന്ന് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യാഖ്യാനമാണ് എന്ത്? അനാദിയായി സൃഷ്ടിച്ചു. പിന്നെ സൃഷ്ടിച്ചപ്പോ തന്നെ എന്ത് ചെയ്തു? ബോധം ഇല്ലാത്തവനായി സൃഷ്ടിച്ചു. അപ്പോ ബോധമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പരമാത്മാവിനെ അറിയാത്തവനായി സൃഷ്ടിച്ചു. പിന്നെ ആ മായ തന്നെയാണ് അതിന് സൃഷ്ടിച്ചത്, ഈ ജഗത്തിനെല്ലാം സൃഷ്ടിച്ചത്. അപ്പോ അവൻ ഏകമായ പരമാത്മാവിനെ അറിയുന്നതിന് പകരം ഈ നാനാ ജഗത്തിനെ അറിയും, ഏകത്വത്തെ അറിയുന്നതിന് പകരം നാനാത്വത്തെ അറിയും. ഈ ബോധക്കേടൊക്കെ മാറ്റി പറയുന്നില്ല, ഇതൊക്കെ ബോധക്കേടാണ്, ഒറ്റ വാക്കിൽ ഇതെല്ലാം തീർന്നു. ബോധക്കേടെന്ന് വെച്ചാ എന്താണ്? ബോധത്തിന് വരുന്ന കേടാണ്. രണ്ട് തരത്തിൽ വരാം, പ്രധാനമായി രണ്ട് തരത്തിൽ വരാം. എന്തൊക്കെയാണ്? ഒന്ന് ബോധമില്ലാതെ വരിക, ഒന്ന് വിപരീത ബോധം ഉണ്ടാവും. ഇവിടെ രണ്ട് സംഭവിക്കും. അവനിവനെന്നൊക്കെ അറിയുന്ന വിപരീത ബോധമാണ്. ഏകമായി അറിയേണ്ടതിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു? പലതായി അറിയുന്നു. പിന്നെ അറിയാതിരിക്കുക, അതാണ് അറിവില്ല. താൻ പരമാത്മാവാണെന്ന് അറിയുന്നില്ല, താൻ അതാണെങ്കിൽ. അപ്പൊ ഈ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം ആർക്കാണ്? മായിക്കാണ്. സർവ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം മായിക്ക. അതറിയില്ല, അനാദി എന്ന് പറഞ്ഞാൽ അറിയില്ല. പക്ഷെ മായ ഉണ്ട്, അതറിയാം. അല്ലേ, പരമാത്മാവൻ അറിയുന്നുണ്ട, ഇല്ല, ബോധക്കേടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ആര് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ പറയേണ്ടി വരും, ഇതെന്നും അത് തുടങ്ങി, അതറിയില്ല. അപ്പൊ അത് ആര് സൃഷ്ടിച്ചു എന്നുള്ളതിന് ഉത്തരവില്ല, അറിയില്ല. അറിവില്ലായ്മ എന്തായാലും ഉണ്ടല്ലോ, കാരണം ഈ ജീവാത്മാവ് അറിവില്ലാത്തവനാണല്ലോ. അപ്പൊ എല്ലാം അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അറിവില്ലാന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാം അറിയും നിർബന്ധമില്ല. ഇനി ജീവൻ അറിയാൻ ബാധ്യത ഉള്ള ഒന്നേ ഉള്ളൂ, പരമാത്മാവിനെ അറിയുക. അതിനുവേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഈ പറയുന്നതിലൂടെയൊക്കെ ഈ ചർച്ചകളിലൂടെ എല്ലാം വെളിപ്പെടുത്തുന്നത് എന്താണ് പരമാത്മാവ്, അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. അപ്പൊ അത് അതിനെ അറിയേണ്ട ബാധ്യതയുള്ളൂ ജീവന്. ബാക്കി ഒരുപാട് അറിവില്ലായ്മയുണ്ട്, അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ പരമാത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും പരിഹരിച്ചു. പരമാത്മാവിനെ അറിഞ്ഞാൽ അവൻ മുക്തനായി. പിന്നെ ഇനി അറിവില്ലായ്മയ്ക്ക് അവിടെ പ്രസക്തിയൊന്നും ഇല്ല. അതുകൊണ്ട് അന്യന്യാശ്രയം, ആത്മാശ്രയം തുടങ്ങിയ ഈ ദോഷങ്ങളൊന്നും തന്നെ മായയിൽ സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? മായ ഇങ്ങനെ അവയവ രൂപത്തിലിങ്ങനെ അനാദി അനന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. ഒരുവൻ സ്വയം പരമാത്മാവായിരുന്നുകൊണ്ട് തന്നെ ജീവാത്മാവായി എന്താണ് ഇതെല്ലാം അനുഭവിച്ചു. ആ ജീവാത്മഭാവം എന്ന് പറയുന്ന അസത്യമായതുകൊണ്ട് അവന്റെ പരമാത്മഭാവത്തെ അതൊന്നും ബാധിക്കുന്നില്ല. ഇതാണ് ഇതിന്റെ ചുരുക്കം. നമ്മുടെ അനുഭവത്തിൽ ഇപ്പോൾ ഉള്ള എന്താണ്? അവശതയാണ്. ഒരുപാട് അവശതകളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം മായയാണ്. അപ്പൊ ചോദിക്കുകയാണ് അവസാനത്തെ ഒരു ചോദ്യം, നീ ഇപ്പോ ജീവാത്മാവാണോ പരമാത്മാവാണോ? എന്തുത്തരം പറയും? ജീവാത്മാവെന്ന് പറയും. ജീവാത്മാവെന്ന് പറയുന്ന എന്തുകൊണ്ട്? ഞാൻ പരമാത്മാവാണെന്ന് അറിയുന്നില്ല, അറിവില്ലായ്മയെ സമ്മതിച്ചുകൊണ്ട് പറയുന്നു ഞാൻ ജീവാത്മാവാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നതെന്ന് ഈ പറയുന്നതൊക്കെ പരമാത്മാവിനെ കുറിച്ചാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് പറയും? പരമാത്മാണെന്ന് പറയും. എന്താ കുഴപ്പം? പരമാത്മാവിനെ കുറിച്ചാണ് ഇതുവരെ ചർച്ച ചെയ്തത് എന്ന് ഒരാൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ധൈര്യമായിട്ട് പറയാം. എന്താണ്? ഞാൻ പരമാത്മാവാണ്. പക്ഷേ അപ്പൊ പറയും എനിക്ക് അവശതയുണ്ട്, പ്രശ്നമില്ല. എന്തുകൊണ്ട്? സത്യമല്ല അല്ലേ? അസത്യമല്ല. രജ്ജുവിലെ രജ്ജു സർപ്പം വാങ്ങി കഴിഞ്ഞാൽ ആരെയും കടിച്ചു കൊല്ലാറില്ലല്ലോ, ഉണ്ടോ? അതുപോലെ തന്നെ ഒന്നും സത്യമല്ല. അപ്പൊ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? എന്ത് സമാധാനിക്കാം? അതാണ് അദ്വൈതത്തിന്റെ പ്രയോജനമായി പറയുന്നത്, തത്വചിന്തയുടെ പ്രയോജനമായി പറയുന്നതാണ്. പക്ഷെ അങ്ങനെ സമാധാനിക്കണമെങ്കിൽ അവൻ ഈ പറയുന്ന കാര്യത്തിൽ ഉറപ്പ് വരണം, നിശ്ചയം വരണം, എന്നാലേ പറ്റും. അതുകൊണ്ട് അവയവി എന്ന് പറയുന്നത് ഈ പ്രതികൾ പറയുന്നു. മായ ആവി എന്ന് പറയുന്നത് ഉറപ്പാണ്. എന്താണ് ഉറപ്പാണ്? അപ്പൊ ജീവൻ ആരാ? ജീവൻ മായ പോയി. രാമായണം എല്ലാം കഴിഞ്ഞു. ജീവൻ ആരാണ്? ഏതെങ്കിലും ഒന്ന് പറ. ജീവൻ ആരാണ്? പരമാത്മാവ്. അതാണ് അദ്വൈതത്തിൽ പഠിക്കുന്നത് അല്ലേ. എന്റെ സാരമെന്താ അത് മനസ്സിലാകണം. എന്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും പറയും അല്ലേ. ഞാനിതൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് ഇത്രയും പറഞ്ഞതിന് ശേഷം അവസാനം പറയണ ഞങ്ങളുടെയൊക്കെ തന്തയ്ക്ക് വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. അതല്ലല്ലോ പറഞ്ഞത്. സാരമെന്ന് പറയുന്നത് ജീവൻ പരമാത്മാവെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പൊ ജീവൻ പരമാത്മാവാണ് അപ്പൊ ആവി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനല്ലേ? രണ്ടും പറയാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഉപനിഷത്തിൽ ആവി എന്ന് പറയുന്നത് പരമാത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നു, എന്നാൽ ആവി എന്ന് പറയുന്നത് ജീവാത്മാവെന്നും പറയുന്നു. ഇത് രണ്ടിന് യോജിക്കുന്നതാണ്. അവിടെയാണ് അദ്വൈത ചിന്തിക്കുന്നവർക്ക് കൺഫ്യൂഷൻ വരുമെന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടെ യോജിപ്പിച്ച് മനസ്സിലാക്കുമ്പോൾ ആ കൺഫ്യൂഷൻ മാറും. പരമാത്മാവാണെന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണ്, ജീവാത്മാവ് ആണ് എന്ന് പറയുന്ന ഏതർത്ഥത്തിലാണ്, അതിലെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്നുവെച്ചാൽ അദ്വൈതത്തെ മനസ്സിലാക്കുന്നതിന് പല പ്രക്രിയകളുണ്ട്, വിചാര രീതികളുണ്ട്. ആ വിചാര രീതിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പദ്ധതിയിൽ നിന്നും അതിന്റെ സിദ്ധാന്തത്തെ, എന്താണ് അതിന്റെ സിദ്ധാന്തം. ഒരു വിചാരം ചെന്ന് എത്തിച്ചേരുന്ന ഭാഗമാണ് എന്ത്? അതിന്റെ സിദ്ധാന്തം. അപ്പോ ആവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ടർത്ഥവും പറയാം, ജീവാത്മാവെന്നും പറയാം പരമാത്മാവെന്നും പറയാം. പക്ഷെ നമ്മളിവിടെ ആത്യന്തികമായി അദ്വൈതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്തിനെ? പരമാത്മാവിനെയാണ്. ജീവഭാവം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതിനാരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. പരമാത്മഭാവം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്നതല്ല, അതിനാണ് ശാസ്ത്രം. ശാസ്ത്രം അത് ബോധിപ്പിക്കുകയാണ്. പക്ഷെ ഇത് രണ്ടും ഈ സിദ്ധാന്തത്തിന്റെ ഭാഗം തന്നെ. Mm-hmm.